السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ഇന്നലെ നമ്മളെടുത്ത് പൂർത്തിയാക്കിയതിൻ്റെ ബാക്കി ഭാഗത്ത് നിന്ന് ഇന്ന് തുടങ്ങാം. ആദ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ വായിക്കുന്നു, അതിനുശേഷം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സുമ്മ ഇന്ന മുസമ്മയാത്തിഹ ലമ്മ കാനത്ത് ഉൻസുറൽ കലാമി വ ബസായിത്തഹുല്ലതി യുതറക്കബു മിൻഹ ഉഫ്തുതിഹത്തി സുവറു بطائفه منها ايقاظا لمن تحدي بالقران وتنبيها على ان اصل المطلوب عليهم كلام منظوم مما ينظمون منه كلامهم فلو كان من عند غير الله لما عجزوا عن اخرهم مع تلاهرهم وقوه فصاحتهم عن الاتيان بما يدانيه وليكون اول ما يقرا الاسماء مستقلا بنوع من الاعجاز فان النطق باسماء الحروف مختص بمن خط ودرس فاما من الامي الذي لم يخالط الكتاب فمستبعد مستغرب خارق للعاده كالكتابه والتلاوه سيما وقد راعى في ذلك ما يعجز عنه الاديب الاريب الفائق في فنه. ഇത്രയും ഭാഗങ്ങൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം. സുമ്മ ഇന്ന മുസമ്മയാത്തിഹ, പിന്നെ ആ ഇസ്മുകളുടെ മുസമ്മകൾ, അലിഫുൻ ബാവുൻ താവുൻ എന്നൊക്കെ പറയുന്ന ആ ഇസ്മുകളുടെ മുസമ്മകളായ ഹർഫുകൾ. ലമ്മ കാനത്ത് ഉൻസുറൽ കലാമി, കലാമിൻ്റെ അടിസ്ഥാനമായപ്പോൾ. വബസായിത്തഹുല്ലതി യുതറക്കബു മിൻഹ, കലാമ് നിർമ്മിക്കപ്പെടുന്ന അടിസ്ഥാന അക്ഷരങ്ങളായപ്പോൾ, അഥവാ വാക്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഈ നേരത്തെ പറഞ്ഞ ഇസ്മുകളുടെ മുസമ്മകളായ ഹർഫുകൾ കൊണ്ടാണല്ലോ. അപ്പോൾ കലാമിൻ്റെ അടിസ്ഥാനം, കലാമ് നിർമ്മിക്കപ്പെടുന്ന ഏകകം, അത് ഹർഫുകളാണ്. ഹർഫുകൾ കൊണ്ടാണ് കലിമത്തുകളും കലാമുകളും ഒക്കെ നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ ആയപ്പോൾ ഉഫ്തുതിഹത്തി സുവറു, സൂറത്തുകൾ ആരംഭിക്കപ്പെട്ടു. ബിത്തായിഫത്തി മിൻഹ, അവകളിൽ നിന്ന് ചിലതുകൊണ്ട്, അഥവാ ചില സൂറത്തുകൾ ഇത്തരം ഹർഫുകളുടെ ഇസ്മുകൾ കൊണ്ട് ആരംഭിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ഈഖാലൻ ലിമൻ തുഹദ്ദിയ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് വെല്ലുവിളിക്കപ്പെട്ടയാളെ ഉണർത്താൻ വേണ്ടി. ഖുർആൻ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയൊക്കെയാണോ വെല്ലുവിളിച്ചിട്ടുള്ളത് അവരെയൊക്കെ ഒന്നുണർത്താൻ വേണ്ടി. ഇഖാൽ എന്നാൽ ഉറക്കിൽ നിന്ന് ഉണർത്തുന്നതിനാണ് പറയാറുള്ളത്. വ തംബീഹൻ അല അന്ന അസ്ലൽ മത്ലൂബി അലൈഹിം, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന ഈ ഖുർആന്റെ അസ്ല്, കലാമുൻ മന്ദൂമുൻ മിമ്മ യൻലിമൂന മിൻഹു കലാമഹും, അവരുടെ കലാമിനെ അവരേതിൽ നിന്നാണോ കോർത്തെടുക്കാറുള്ളത് അതേ ഹർഫുകളിൽ നിന്ന് കോർത്തെടുക്കപ്പെട്ട കലാമ് തന്നെയാണ് അവർക്ക് മേൽ പാരായണം ചെയ്യപ്പെടുന്ന ഈ ഖുർആന്റെയും അസല് എന്ന് അവരെ ഉണർത്താൻ വേണ്ടിയാണ് ചില സൂറത്തുകൾ ഈ ഹർഫുകളുടെ ഇസ്മുകൾ കൊണ്ട് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഉഫ്തുതിഹത്തി സൂറത്തു എന്ന് ചില നുസ്ഖകളിലുണ്ട്. അത് പ്രകാരം അർത്ഥം ഈ സൂറത്ത് ആരംഭിക്കപ്പെട്ടത് എന്നാവും. ഉഫ്തുതിഹത്തി സുവറു എന്നാൽ മഹൂദത്തായ സൂറത്തുകളുണ്ടല്ലോ, ഈ അൽ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിക്കപ്പെട്ട സൂറത്തുകൾ, ആ സൂറത്തുകൾ ആരംഭിക്കപ്പെട്ടു എന്നർത്ഥം വെക്കാം. ഇനി അസൂറത്തു എന്ന നുസ്ഖ പ്രകാരം ഈ അൽ ബഖറ എന്ന ഈ സൂറത്ത് ആരംഭിക്കപ്പെട്ടു. ബിത്തായിഫത്തി മിൻഹ, ആ ഹുറൂഫുകളുടെ ഇസ്മുകളിൽ നിന്ന് ഒരു കൂട്ടം ഇസ്മുകൾ കൊണ്ട്, അലിഫ് ലാം മീം എന്ന ഹർഫുകളുടെ ഇസ്മുകൾ കൊണ്ടാണല്ലോ ഈ സൂറത്ത് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ മറ്റ് സൂറത്തുകളും അതാത് സൂറത്തുകളിൽ നൽകപ്പെട്ട അൽ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിക്കപ്പെട്ടു. അങ്ങനെ ആരംഭിക്കപ്പെട്ടത് ഖുർആൻ ഖുർആനിനാൽ വെല്ലുവിളിക്കപ്പെട്ട ഒരു സമൂഹം. ഖുർആൻ കൊണ്ട് വെല്ലുവിളിക്കപ്പെട്ട ഒരു സമൂഹം. ആ സമൂഹത്തോട് നിങ്ങൾ സംസാരിക്കുന്ന അലിഫ് കൊണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന ലാമ് കൊണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന മീമ് കൊണ്ട് ഒക്കെ നിർമ്മിക്കപ്പെട്ട, ഒക്കെ കോർത്തിണക്കപ്പെട്ട കലാമ് തന്നെയാണല്ലോ ഇത്. ഫലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി, അള്ളാഹുവല്ലാത്തവരുടെ പക്കൽ നിന്നുണ്ടായ, അള്ളാഹുവല്ലാത്ത ആരുടേതോ ആയ കലാമാണിതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതോ മറ്റോ കലാമായിരുന്നു ഈ ഖുർആനെങ്കിൽ, ലമാ അജസു അൻ ആഖിരിഹിം, അവർ മുഴുവനും അശക്തരാവുമായിരുന്നില്ല. മാ തലാഹുരിഹിം വ ഖുവ്വത്തി ഫസാഹത്തിഹിം, അവർ പരസ്പരം സഹായിക്കലോടുകൂടെ അവർക്ക് ഉന്നതമായ സാഹിത്യ ശേഷി ഉണ്ടാവലോടുകൂടെ അവർ അശക്തരാകുമായിരുന്നില്ല. അനിൽ ഇഥിയാനി ബിമാ യുദാനീഹി, ഇതിനോട് കിടപിടിക്കുന്നതിനെ കൊണ്ടുവരുന്നതിനെയും വിട്ട് അവർ അശക്തരാകുമായിരുന്നില്ല. അള്ളാഹുവല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നു ഈ ഖുർആൻ എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർമ്മിതിയായിരുന്നു ഈ ഖുർആൻ എങ്കിൽ, അവർ അവരുടെ വാക്യങ്ങളെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതേ അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ഖുർആനിനോട് കിടപിടിക്കുന്ന ഒരു കലാമിനെ കൊണ്ടുവരുന്നതിനെയും വിട്ട് അവർ അശക്തരാകുമായിരുന്നില്ല. കാരണം അവർക്ക് വലിയ സാഹിത്യശേഷി ഉണ്ടായിരുന്നു. അവർ പരസ്പരം, സാഹിത്യകാരന്മാർ പരസ്പരം സഹായിച്ച് നോക്കിയിട്ടും അവർക്ക് ഇതിനോട് കിടപിടിക്കുന്നത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആ നിലയിൽ അവരെ ഉണർത്തുകയാണ്, ഇതാ നിങ്ങൾക്ക് മേൽ പാരായണം ചെയ്യപ്പെടുന്ന ഈ ഖുർആൻ, നിങ്ങൾ നിങ്ങളുടെ സംസാരങ്ങളെ നിർമ്മിക്കാൻ, വാക്യങ്ങളെ നിർമ്മിക്കാൻ, വാക്കുകളെ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുള്ള അലിഫും ലാമും മീമും ഹഉം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഇതിന് സമാനമായത് കൊണ്ടുവരൂ. കൊണ്ടുവരാൻ നിങ്ങൾ അശക്തരാകുന്നു എന്നതിനർത്ഥം ഇത് മനുഷ്യനിർമ്മിതിയല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്നതാണ് എന്നവരെ ഉണർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാരണം കൂടി, വലിയക്കൂന അവലുമായ ഖറഉൽ അസ്മാ, കാതുകളിലെ കാദ്യം മുഴങ്ങുന്നത് ആവാൻ വേണ്ടി, മുസ്തഖില്ലൻ ബിനോ എമ്മിനൽ എജാസി, ഒരു തരം എജാസ് കൊണ്ട് സ്വയം നിൽക്കുന്നതാവാൻ വേണ്ടി, അഥവാ ആ ഹർഫുകളുടെ ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന ആ തുടങ്ങലിൽ തന്നെയുണ്ട്, ആ അക്ഷരങ്ങളുടെ ഇസ്മുകളിൽ തന്നെയുണ്ട് ഒരു തരത്തിലുള്ള എജാസ്, ഒരു തരത്തിലുള്ള അശക്തമാക്കൽ, ഒരു തരത്തിലുള്ള ദൃഷ്ടാന്തം. ഫഇന്ന നുതഖ ബി അസ്മാഇൽ ഹുറൂഫി മുഖ്തസ്സുൻ ബിമൻ ഖത്താ വദറസ, കാരണം എന്താ, ഹർഫുകളുടെ പേരുകൾ ഉച്ചരിക്കുക എന്നത് എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നവരുമായി പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ അലിഫുൻ ബാവുൻ താവുൻ എന്നൊന്നും പറഞ്ഞ് പഠിക്കാറില്ല. എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് അക്ഷരങ്ങളുടെ പേരുകൾ പറയാറുള്ളത്. ഫഅമ്മാ മിനൽ ഉമ്മിയല്ലദി ലം യുഖാലിത്തിൽ കുത്താബ, എഴുത്തുകാരുമായി ഇടപെടാത്ത, ഇടകലരാത്ത, നിരക്ഷരനായ ഒരാൾ, അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഹർഫുകളുടെ പേരുകൾ ഉച്ചരിച്ച് കേൾക്കുക എന്നത്, ഫമുസ്തബഅദുൻ മുസ്തഗ്രാരിഖുൻ ലിൽആദ, അത് വിദൂരമാക്കപ്പെട്ട ഒരു സംഭവമാണ്, അത് അപരിചിതമായ ഒരു സംഭവമാണ്, അതറിയപ്പെടാത്ത ഒരു കാര്യമാണ്, അത് പതിവിന് വിപരീതമായ ഒരു സംഭവമാണ്. അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾ അക്ഷരങ്ങളുടെ പേരുകൾ പറയുക എന്നത്, നിരക്ഷരനായ ഒരാൾ, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾ അക്ഷരങ്ങളുടെ പേരുകൾ പറയുക എന്നത് അസ്വാഭാവികമായ ഒരു സംഭവമാണ്. കൽ കിതാബത്തി വത്തിലാബത്തി, എഴുതുകയും വായിക്കുകയും ചെയ്യുക എന്നതുപോലെ. ഉമ്മിയായ ഒരാൾ എഴുതുക, ഉമ്മിയായ ഒരാൾ വായിക്കുക എന്നതൊക്കെ മുസ്തബഅദായ കാര്യങ്ങളാണല്ലോ, മുസ്തഖറബായ സംഭവങ്ങളാണല്ലോ, അസ്വാഭാവികമായ സംഭവങ്ങളാണ്. അതേപോലെ ഉമ്മിയായ ഒരാൾ ഹർഫുകളുടെ പേരുകൾ പറയുക എന്നതും അസ്വാഭാവികമായ സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉമ്മിയായ മനുഷ്യനാണ് അലിഫ് ലാം മീം എന്ന ഹർഫുകളുടെ പേരുകൾ കൊണ്ട് ഖുർആനിലെ ഈ ചില സൂറത്തുകൾ തുടങ്ങി ഓതിത്തരുന്നത് എന്നതിൽ നിന്ന് എതിരാളികൾക്ക് മനസ്സിലാക്കാം അതിലെ ഇഅ്ജാസ്. ഉമ്മിയ് എന്നാൽ ഉമ്മ് മാതാവ് എന്നതിലേക്ക് നിസ്ബ ചെയ്ത് പറയുന്നതോ അതല്ലെങ്കിൽ ഉമ്മത്തുൽ ആറബ് എന്നതിലേക്ക് നിസ്ബ ചെയ്ത് പറയുന്നതോ അല്ലെങ്കിൽ ഉമ്മുൽ ഖുറ എന്നതിലേക്ക് നിസ്ബ ചെയ്ത് പറയപ്പെടുന്നതോ ആയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഉമ്മ് മാതാവ്, മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയാത്ത നിലയിലാണല്ലോ പുറത്തു വരാറുള്ളത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ ആ നിലയിൽ അക്ഷരജ്ഞാനമില്ലാത്തയാളെ ഉമ്മ് മാതാവ് എന്നതിലേക്ക് നിസ്ബ ചെയ്ത് ഉമ്മിയ് എന്ന് വിളിക്കുന്നു. അതല്ലെങ്കിൽ ഉമ്മത്തുൽ അറബ്, അറേബ്യൻ സമുദായം എന്ന നിലയിൽ അവർ പൊതുവെ നിരക്ഷരരായതുകൊണ്ട് അതിലേക്ക് ചേർത്തി ഉമ്മിയ് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഉമ്മുൽ ഖുറ, മക്കയുടെ മറ്റൊരു നാമമാണല്ലോ ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ നിവാസികൾ പൊതുവെ നിരക്ഷരരായതുകൊണ്ട് ഉമ്മുൽ ഖുറയിലേക്ക് ചേർത്തുകൊണ്ട് നിസ്ബ ചെയ്തുകൊണ്ട് ഉമ്മിയ് എന്ന് പറയുന്നു എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അതിന്റെ അർത്ഥം നിരക്ഷരനായ ആൾ എന്നാണ്. നിരക്ഷരനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹർഫുകളുടെ പേരുകൾ പറയുന്നു എന്ന് മാത്രമല്ല, വഖദ് റാഅ, ആ ഉമ്മിയ് പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിദാലിക, ആ ഹർഫുകളെ ഉച്ചരിക്കുന്നതിൽ പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു. മാ യഅജിദു അൻഹുൽ അദീബുൽ അരീബുൽ ഫായിഖു ഫി ഫന്നി, സാഹിത്യത്തിൽ അഗാധജ്ഞാനിയായ ബുദ്ധിശാലിയായ വലിയ സാഹിത്യകാരൻ പോലും അശക്തനായി പോകുന്ന കാര്യങ്ങളെ ഈ ഉമ്മിയ് പരിഗണിക്കുക കൂടി ചെയ്തിരിക്കുന്നു എന്ന് വെക്കുമ്പോൾ അതൊരിക്കലും ആ ഉമ്മിയ് പറഞ്ഞതല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് എതിരാളികൾക്ക് ചിന്തിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് അൽ അദീബുൽ അരീബ് പോലും അശക്തമായി പോകുന്ന ഈ ഹർഫുകളിലെ മസ്മരികത എന്ന് അടുത്ത ഭാഗത്ത് ഇമാം ബൈലാവി റഹ്മഹുല്ല വിശദീകരിച്ചു തരുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് സംസാരിക്കാം. ആശയങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ അറിയാനും മനസ്സിലാക്കാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا إله إلا الله محمد رسول الله.